രൂപ തൊഴിലേയും മൂന്നും പോകും ആയത് കേൾക്കുക. ആര് നീയെന്ന് കേൾക്കണ്ട, കേൾക്കേണ്ട, നേര് മെയ് തന്നെ ചൊല്ലുകയാ. പേര് ഊര് തൊഴിൽ ഈ മൂന്നും പോരും മതി. എന്നുവെച്ചാൽ ഒരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പേര് കൊണ്ട് തിരിച്ചറിയുക, മറ്റത് പിന്നെ തൊഴിൽ കൊണ്ട് തിരിച്ചറിയുക, പിന്നെ സ്ഥലം. എന്താ പേര്, എവിടുന്ന് വരുന്നു, എന്താ തൊഴിൽ, ഈ മൂന്ന് കാര്യം ഒരാളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഈ മൂന്ന് കാര്യങ്ങൾ മതി. ഇന്നതൊക്കെ സർവസാധാരണമാണ്, പേരും സ്ഥലവും തൊഴിലും. ഇത് നമ്മൾ സാധാരണ ചോദിക്കുന്നതാണ്. അന്നത്തെ കാലത്ത് ഇതൊന്നും അത്ര സർവസാധാരണമാണ്. ഇത് മൂന്നും പോലെ, ഇത് മൂന്നും മതി മതി. ആയത് കേൾക്കുക, കേൾക്കുക എന്ന് വെച്ചാൽ ചോദിക്കുക. ചോദിക്കുക എന്ന് പറയുന്നതിന് തിരുവനന്തപുരം ഭാഷയാണ് കേൾക്കുക. സാധാരണ കേൾക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറെ അർത്ഥത്തിലാണ് പൊതുവെ മലയാളത്തിൽ. പക്ഷെ തിരുവനന്തപുരത്താണ് ചോദിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്നത് കേൾക്കുക. തിരുവനന്തപുരം ഭാഷയാണ്, എല്ലാവർക്കും അത് മനസ്സിലാവും. അതും കേൾക്കുക എന്നുള്ളതുമല്ല, അത് ചുരുക്കിയിട്ട് കേള്. കേള് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതാണ്. അത് സാഹിത്യത്തിൽ എഴുതിപ്പോ കേൾക്കുക എന്നായി. നീ കേള് എന്ന് പറഞ്ഞാൽ നീ ചോദിക്കുന്ന, അതാണ്. ഇന്നും ആ ഭാഷയുണ്ട് വലിയ നാട്ടുമ്പുറങ്ങളിലൊക്കെ. അങ്ങനെ തന്നെ കേൾക്കുക എന്ന് വെച്ചാൽ ചോദിക്കുക. അത് പോലെ നാട്ടിൽ ഇത് തമിഴിന്റെ സ്വാധീനമാണ്. തമിഴിൽ അങ്ങനെ ഒരു കേൾവി അങ്ങനെ ചോദിക്കുക എന്നുള്ളത് തമിഴ് സ്വാധീനം കൊണ്ടാണ്. കേൾക്കുക എന്ന് വെച്ചാൽ ചോദിക്കുക. അപ്പോ പോരും എന്ന് പറയുന്നത് അത് തന്നെ, മതി എന്നുള്ള അർത്ഥത്തിൽ. തിരുവനന്തപുരം ഭാഷയുടെ പോരും തമിഴിലെ പോതും എന്നുള്ളതാണ് മലയാളത്തിലെ പോരും എന്നായത്. അതും തമിഴിന്റെ സ്വാധീനം കൊണ്ടാണ്. അപ്പൊ പേര്, പോര്, തൊഴില്, ഇത് മൂന്നും മതി. ആയത് കേൾക്കും, അത് ചോദിക്കുക. ആര് നീയെന്നും കേൾക്കണ്ട, എന്താ ചോദിക്കേണ്ട എന്നാണ്. കേൾക്കണ്ടെന്നാ പറയുന്നത്. അതുപോലെ നീ ആരില്ല, ഇന്നത്തെ കാലത്ത് ആര് നീ എന്ന് ചോദിച്ചു കഴിഞ്ഞു, നീ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞു, സാധാരണഗതിയിലാണ് പേര് പറയും. പേരറിയാൻ വേണ്ടിയിട്ടാണ് നീ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ പേര് പറയുകയാണെന്ന് തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന ഇന്നുള്ളവർക്ക് മനസ്സിലാകും. അന്നത്തെ കാലത്ത് ഗുരുവിന്റെ കാലഘട്ടത്തിൽ നീ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം നീ ഏത് ജാതിയിലാണ്. അപ്പൊ അന്ന് മുമ്പ് തന്നിരുന്ന ഒരാളിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും മുമ്പ് തന്നിരുന്ന ജാതിയാണ്. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഉള്ളൂ. രണ്ടുപേരും തമ്മിലുള്ള ഇടപാടെന്ന് ആദ്യം അറിയേണ്ടത് ജാതിയാണ്. കാരണം ഈ മുമ്പ് കാണുന്നവന്റെ ജാതി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവനോട് എങ്ങനെ പെരുമാറണം, ഇവനോട് സമമായി പെരുമാറണം, അതോ ഇവനോട് ബഹുമാനമായി പെരുമാറണം, അതോ ഇവനെ കുറച്ച് താഴ്ത്തിയിട്ടാണ് പെരുമാറേണ്ടത്. ഈ മൂന്ന് തരത്തിലാണ് പെരുമാറ്റം വരുന്നത്. ഒന്നുകിൽ സമമായി പെരുമാറണം, സമമായി പെരുമാറണമെങ്കിൽ ഒന്ന് തുല്യ ജാതിയായിരിക്കും, ഓരോ ജാതിപ്പെട്ടവരായിരിക്കും. കുറച്ച് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, മേൽജാതിയായിരിക്കും. ഒരു റെസ്പെക്റ്റും ഇല്ലാതെ കുറച്ച് മോശമായിട്ടൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണമെങ്കിൽ അവൻ താഴ്ന്ന ജാതിയായിരിക്കും. ഇതറിഞ്ഞ് ബാക്കി ഇടപാടുകളുള്ളൂ. സംഭാഷണം പോലും ആദ്യം ഇതറിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെ സംഭാഷണം നടത്താൻ ഒക്കത്തില്ല. അപ്പോ മേൽജാതിയാണെങ്കിൽ അങ്ങ് അങ്ങ് ആരാണ് എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കും. താഴ്ന്ന ജാതിയാണെങ്കിൽ നീ ആരടാ എന്ന് ചോദിക്കും. ഇതാണ് അന്നത്തെ രീതി. അതുകൊണ്ട് ആര് നീ എന്ന് ചോദിച്ച ഇന്നത്തെ അർത്ഥമല്ല. ഇന്ന് ഈ ചോദ്യം ആര് നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ആര് നീ എന്ന് ചോദിച്ചാൽ എന്താ നിന്റെ ജാതി എന്ന് തന്നെയാണ് അന്ന് അത് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ പോലെ. അത് ചോദിച്ചിട്ടേ ബാക്കി ഇടപാടുകളുള്ളൂ മനുഷ്യർ തന്നെ. അപ്പൊ ആരെ കണ്ടു കഴിഞ്ഞാലും ശരി, പഴയ കാലത്ത് സാറിന് ഇതിലൊരാൾ അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന ചോദ്യം ഇവരെന്ത് ജാതിയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഇന്നുകൊണ്ട് ഇന്നത് ആദ്യം വരത്തില്ല. ഇന്നിപ്പോ ഒരു മനുഷ്യനെ കണ്ട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ സാഹചര്യം കൊണ്ട് പിടികിട്ടിയില്ലെങ്കിൽ ഉള്ളിലൊരു തോന്നും വരും ഏത് ജാതിയായിരിക്കും. അങ്ങനൊരു ഉള്ളിൽ നിന്നൊരു ചോദ്യം. പിന്നെ എന്താണ് അങ്ങനൊരു സാഹചര്യങ്ങളനുസരിച്ചിട്ട് ആരെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശിവരിയിൽ ഒരു ഭക്തം വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം വരുമ്പം തന്നെ അറിയാം ഇവിടുത്തെ ഭക്തനാണെങ്കിൽ ഇന്ന ജാതി ഒരു ധാരണയാണ്. അതുകൂടെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പൊ സാഹചര്യങ്ങളനുസരിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ അങ്ങനെ ആരും വരാൻ വഴിയില്ല എന്നുള്ളത് ഒരു പൊതുധാരണയാണ്. പിന്നെ ഒരു സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ സ്വാമി എവിടുത്തെയാണ്, ശിവജി. അപ്പോ ഈ കേൾക്കുന്ന ആൾ ഒന്ന് വിചാരിക്കുന്നത് നമ്മളെ ആളാണ്, നല്ല വിചാരിക്കുന്നത് വേറെയാണ്. അല്ല, ഈ ചോദിക്കുന്ന ആള് സ്വാമി എവിടുത്തെ സ്വാമിയാണ്, എവിടുന്നാണെന്ന് ചോദിക്കും. ഇപ്പൊ ശിവരി എന്ന് പറയുകയാണെങ്കിൽ ഉടൻ തന്നെ അയാൾ തീരുമാനിക്കും. അപ്പൊ ഇത് നമ്മുടെ ആളെയല്ല, അല്ലെങ്കിൽ വിചാരിക്കുന്നത് വേറെയാളാണ്. അപ്പോ എന്നോട് ആരെങ്കിലും സ്വാമി എവിടുന്നാണ് എന്ന് ഞാൻ പറയാം വടക്കേ ഇന്ത്യയിൽ നിന്നാണ്. അവൻ ആകെ കോഴയും വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഏതിപ്പെടുത്തും, ഇവന് ഏത് വിഭാഗത്തിൽപ്പെടുത്തും വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിടിയും കിട്ടത്തില്ല. വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ഒരു ആകെ വിഷമിക്കും. പിന്നെ ചിലർ ഓ വടക്കേ ഇന്ത്യയിലാണ് എൻ്റെ ശിവരിയിലൊക്കെ പോകാറുണ്ടോ എന്ന് ശിവരിയിലൊക്കെ ഒന്ന് പോകുമെന്ന് പറഞ്ഞാൽ മതി. ആ ശിവരി പോകുന്നയാളാണ്. ഇനി ശിവരിയിലേക്ക് വരുന്ന വഴിക്ക് ചില സന്ദർഭങ്ങൾ, ഇപ്പൊ കാറിലാണ് വരുന്നതെങ്കിൽ ചില സന്ദർഭങ്ങൾ വഴിയിൽ നിർത്തി ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ചിലരൊക്കെ. അപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ട്രാഫിക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊന്നും ചോദിക്കും, സ്വാമി എങ്ങോട്ട് പോകുന്നു, ഞാൻ ശിവഗിരിക്ക് പോയത്, സ്ഥിരം അവിടെ പോകുന്ന ആളാണോ, പലപ്പോഴും പോകുന്നയാണ് സ്ഥിരം പോകുന്നയാണ് തമ്മിൽ വ്യത്യാസമാണ്. സ്ഥിരം പോകുന്നയാളാണെങ്കിൽ പിന്നെ ആ വ്യക്തി നമ്മളോട് ഇടപെടുന്നത് പ്രത്യേകിച്ച് എന്നോടൊക്കെ ആകുമ്പോൾ അധികം മുഖപരിചയമില്ലല്ലോ ആൾക്കാർ. ഇവിടുത്തെ സച്ചിദാനന്ദ സ്വാമിക്കാണെങ്കിൽ എല്ലാവർക്കും അറിയാം, കാണുമ്പം തന്നെ അറിയും ഇന്ന ആളാണ്. പൊതുവെ ടി വിയിലൊക്കെ വരുന്നുണ്ട്. ടി വിയിലൊന്നും വരാത്ത ഒരു സ്വാമിയാണെങ്കിൽ ഇവർക്ക് വലിയ സംശയങ്ങളാണ്. ഇതും ഇന്ന് മനുഷ്യൻ്റെ മനസ്സിലുണ്ട്, അല്ലാതെ ആരുടെയും മനസ്സില്ലാതെയൊന്നുമില്ല. പഴയതിൻ്റെ അത്ര ദോഷം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഉള്ളിൽ അതുണ്ട്. പണ്ടങ്ങനെയല്ല, ഇത് മനുഷ്യന് ചോദിക്കുക എന്ന് പറയുന്നത് അന്ന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യം അവൻ്റെ ജാതി അറിയുക, പിന്നെ ബാക്കി എല്ലാം അറിയുക. അതറിഞ്ഞ് ബാക്കി എല്ലാ ഇടപാടുകളും. ഇപ്പൊ വീട്ടിൽ തന്നെ ചെന്നു കഴിഞ്ഞാൽ ജാതി ചോദിച്ചാലേ അവനെ വീട്ടിൽ എവിടെ ഇരുത്തണം, അകത്തിരുത്തണം, അതോ പുറത്ത് നിർത്തി സംസാരിക്കണം, അവന് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൽ വെള്ളം കൊടുക്കണം, അതോ അവന് വേണ്ടി പ്രത്യേകം പാത്രം വെച്ചിട്ടുണ്ട്? എൻ്റെ കുട്ടിക്കാലത്തും അങ്ങനെയൊക്കെ ആയിരുന്നു, ഞങ്ങളുടെ കൂട്ടിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പഴയ ആൾക്കാർ, പുതിയ ആൾക്കാരല്ല, പഴയ അമ്മൂമ്മമാരൊക്കെ വന്നിട്ട് പോയാൽ ചോദിക്കും ഏതെന്നോ. അവന് ഏതെനമാണെന്ന് ചോദിക്കും. അത് ഞാൻ വളർന്നു വരുമ്പോൾ ഇത് മാറി വരുന്ന കാലമാണ്. പക്ഷെ എന്നാലും പഴയ ആൾക്കാരുണ്ടല്ലോ, അമ്മമ്മമാരെ, അവരേന്ന് മനസ്സിൽ മാറത്തില്ല. കാരണം അവർ വേറെ ലോകത്ത് ജീവിച്ചവരാണ്. ഇപ്പോ പിന്നെ അവരുടെ ജീവിതം, മനുഷ്യരുടെ ജീവിതം ഇതുമായിട്ട് കെട്ടുകളഞ്ഞ് കിടക്കുകയാണ്. അന്ന് വേറെ രീതിയിൽ, ഇന്ന് വേറെ രീതിയിൽ. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇത് മനുഷ്യരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അന്നത്തെ കാര്യമാണ് പറയുന്നത്, എന്നുള്ളവർക്ക് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പറയുന്നു, ഒരു ആര് നീ എന്ന് കേൾക്കണ്ട. അതുകൊണ്ട് ഒരാളെ കണ്ട് ആര് നീ എന്ന് ചോദിക്കരുത്, കാരണം അത് ജാതി ചോദിക്കുന്നതാണ്. അന്നത്തെ രീതി പറയണം. എന്തുകൊണ്ട്? നേരും മെയ് തന്നെ ചൊല്ലുകയോ. ആര് നീ എന്നുള്ളതിൻ്റെ ഉത്തരം, ശരിയായ ഉത്തരം അതാണ് നേരും. ഒരാളുടെ ആര് നീ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി, ശരിയായ ഉത്തരം അത് മെയ് തന്നെ ചൊല്ലുകയോ. ശരീരം തന്നെ പറയുന്നുണ്ട്, എന്നുവെച്ചാൽ ശരീരം അത് വെളിപ്പെടുത്തുന്നുണ്ട്, നീ ആരാണ്. മനുഷ്യനാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഗുരു ഇതിലാണ് എപ്പോഴും പിടിച്ചേക്കുന്നത്. ഇന്നത്തെ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാകാൻ പ്രയാസമാണ്. ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതി എന്നുള്ള ആശയത്തിൽ നിന്ന് തന്നെ സമൂഹം മുമ്പോട്ട് പോകണമെന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ ആഗ്രഹം. അതായത് ശരീരം വെളിപ്പെടുത്തുന്ന ജാതി, മനുഷ്യരിൽ ആ ഒരു ജാതി എന്നുള്ള രീതിയിൽ പോകും. മറ്റൊരു ജാതി എന്ന് പറയുന്നത് മനസ്സിൽ വരാനേ പാടില്ല. അങ്ങനെ ഒരു സമൂഹമാണ് ഗുരുവിൻ്റെ ഭാവനയിലുണ്ടായത്. പിന്നെ ജാതീയമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഗുരു കണ്ട മുഖ്യമായ പരിഹാരം അത് തന്നെയാണ്. അങ്ങനെ മനുഷ്യനെന്ന് പറയുന്ന ഒരു ജാതി ബോധത്തിൽ മനുഷ്യർ ജീവിക്കുക, ഇതാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഗുരു കണ്ടത്. മനുഷ്യൻ മുമ്പോട്ട് പോകുമ്പോൾ, മനുഷ്യൻ പുരോഗമിച്ച് വരുമ്പം അവിടെ തന്നെ എത്തിച്ചേരും. മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ മനുഷ്യരെല്ലാം എന്ത് ചെയ്യും? ഇതിനൊന്നും വലിയ പ്രസക്തിയില്ലാതെ വരുന്നു. ഈ ജാതി വിചാരം കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും നഷ്ടവും ഗുണവും ഇല്ലാതെ വരുന്ന ഒരു കാലത്തിലേക്ക് മുമ്പോട്ട് പോകും. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ തന്നെ വരും. അപ്പം മനുഷ്യനപ്പുറം അവൻ്റെ ഒരു ജാതിയെ പരിഗണിക്കേണ്ട ആവശ്യം ഒരിടത്തും വരത്തില്ല. ഗുണത്തിനോ ദോഷത്തിനോ അത് പരിഗണിക്കേണ്ട ആവശ്യം വരത്തില്ല. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പം മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുന്ന ഒരു സമൂഹം തന്നെ ഭാവിയിൽ ഉണ്ടാകും. പക്ഷെ അതിന് പല പല കടമ്പകൾ കടന്നു പോകണമെന്നുള്ള കാര്യം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആരുടെ മനസ്സിൽ ഇപ്പോ അതിന് തടസ്സമായി നിൽക്കുന്ന, ഇപ്പോ തൽക്കാലം ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇന്നത്തെ പരിഹാരം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. എന്താണ്? എന്താണ്? മനുഷ്യന് ശരിയായ രാഷ്ട്രീയ ബോധം വേണം. ശരിയായ രാഷ്ട്രീയ ബോധം കൊണ്ട് മാത്രമേ ഇന്ന് തൽക്കാലം ഇതിനെ പരിഹരിക്കാൻ പറ്റൂ. രാഷ്ട്രീയ ബോധം കൊണ്ട് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മനുഷ്യൻ ജാതി സംഘടനകളിൽ നിന്ന് പുറത്തു വരും. സമുദായ സംഘടനയല്ല, ജാതി സംഘടന. ജാതി സംഘടനകള് എന്താണ് അതിലൊന്നും മനുഷ്യർക്ക് രാഷ്ട്രീയ ബോധം ഉണ്ടായി വരുമ്പോ അവരതിൽ നിന്ന് മാറും. അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. ഈ ജാതി സംഘടന കൊണ്ട് മനുഷ്യന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ വരും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ മാറി വരണം. അഞ്ചു വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് വരും. ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വരുമ്പം രാഷ്ട്രീയ സംഘടനകളാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാഷ്ട്രീയ കക്ഷികൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പൊ തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവർക്കും അവരവരുടേതായ മാനിഫെസ്റ്റോ ആണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന് വേണ്ടി അവർ പുറത്തിറങ്ങുന്ന മാനിഫെസ്റ്റോ അത് മുമ്പോട്ട് വെച്ചിട്ട് അതിനാണ് അവർ വോട്ട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇതാണ്, അത് പുറത്തിറക്കിയിട്ട് ഞങ്ങളുടെ പരിപാടിയിൽ ഇതൊക്കെയാണ്. ഇപ്പൊ പറയുന്നു സ്ത്രീകൾക്കെല്ലാം ബസ്സിന് സൗജന്യം, മാസം 1000 രൂപ, ഇതൊക്കെയാണ് ഇന്നത്തെ മാനിഫെസ്റ്റോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ അവർ മുമ്പോട്ട് വയ്ക്കും. മുമ്പോട്ട് വെച്ചിട്ട് പറയുന്നു ശരി ഇതാണ് ഞങ്ങളുടെ അജണ്ട, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയും. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ജാതീയമായ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ജാതീയമായി വരുന്ന അവശതകൾ, വിവേചനങ്ങൾ, അതിൻ്റെ പേരിൽ വരുന്ന പിന്നോക്ക അവസ്ഥകൾ, ഇതൊക്കെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് വരും ഓരോ കക്ഷികളുടെ. അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ അധികാരത്തിൽ വരുന്നവർക്കേ കഴിയൂ. എന്നുവെച്ചാൽ ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ഒരു നമ്മുടെ രാജ്യമോ ഭരിക്കുന്നവർക്ക് മാത്രമേ പ്രായോഗികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഈ ജാതി സംഘടനകളൊന്നും ഒരിക്കലും അധികാരത്തിൽ വരുന്നില്ല. അവരൊരിക്കലും രാജ്യം ഭരിക്കാൻ പോകുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? അവരിങ്ങനെ ജാതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കും. ജാതിക്ക് ആവശ്യമുണ്ടെന്നൊക്കെ പറയുത്തരും. അപ്പൊ ഈ ജാതിയുടെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുകയാണെന്നുണ്ട്. ഈ പ്രശ്നങ്ങളും ഈ അവകാശങ്ങളും എല്ലാം ആവശ്യങ്ങളും എല്ലാം രാഷ്ട്രീയ കക്ഷികളുടെ മാനിഫെസ്റ്റോയിൽ വന്നു കഴിഞ്ഞാൽ വരും. അങ്ങനെ വന്നു വന്ന് വരുമ്പോൾ മതത്തിൻ്റെതായ രീതിയിലുള്ള രാഷ്ട്രീയം, ജാതിയുടെ പേരിലുള്ള രാഷ്ട്രീയം, ഇതെല്ലാം മാറും. അതാണ്. പക്ഷേ അതിനുള്ള രാഷ്ട്രീയ ബോധം ജനങ്ങളിൽ വരണം, മാറി വരണം. മതത്തിനും ജാതിക്കും അതീതമായിട്ടുള്ള രാഷ്ട്രീയ ബോധം വരണം. അങ്ങനെ വരുമ്പോൾ പിന്നെ ജാതി സംഘടനകൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ, കാരണം അവർക്കൊരിക്കലും അധികാരത്തിൽ വരാൻ പറ്റുന്നില്ല. അവരുടെ കയ്യിൽ അധികാരം ഇല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ ഈ ജാതി സംഘടനകൾ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊന്നും ചെയ്യാനില്ല. അവരാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജാതി സംഘടനകളെല്ലാം കുറച്ച് സ്ഥാപനങ്ങൾ നടത്തിയിട്ട് അത് നടത്തുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തി അത് പ്രൈവറ്റ് ആൾക്കാർ ചെയ്യുന്ന പോലെയാണ്. പ്രൈവറ്റായി ആൾക്കാർ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നുണ്ട്, ആശുപത്രി നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തി അതിൽ നിന്ന് ചെറിയ ലാഭം ഉണ്ടാക്കി അതിന് എന്താണ് ഈ ജാതിയിൽപ്പെട്ടവർക്ക് ചില പ്രാതിനിധ്യങ്ങളൊക്കെ കൊടുത്ത്, അങ്ങനെ ഒരു വളരെ ചെറിയൊരു റോളേ ഉള്ളൂ ഇന്ന്. അത്തരം സംഘടനകളുടെ പ്രസക്തിയെ ഇല്ലാതായി കഴിഞ്ഞു. എല്ലാം ഉത്തരവാദിത്വം ഇന്ന് ആർക്കാണ്? ജാതി സംഘടനകൾക്കല്ല, ഗവൺമെന്റിനാണ്. അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അത് ഗവൺമെന്റിനെ പറ്റും. ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. രാഷ്ട്രീയ തീരുമാനം എന്ന് വെച്ചാൽ അവിടെ പ്രാധാന്യം വരുന്ന ആർക്കാണ്? രാഷ്ട്രീയ കക്ഷികൾക്കാണ്. അങ്ങനെ വരുമ്പോ ഇവിടെ ജാതി സംഘടനകൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ അത് അപ്രസക്തമായി തീരും. മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വെറും അപ്രസക്തമായി തീരും. രാഷ്ട്രീയത്തിന് പ്രാധാന്യം വരും. പിന്നെ ഇവര് കാരണം ഇവരെ കൊണ്ട് ഉപയോഗമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ എന്റെ കൂടെ നിൽക്കത്തില്ല. ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു സാമുദായിക സംഘടന എടുത്തു കഴിഞ്ഞാൽ, ഏത് സാമുദായിക സംഘടന ആ സംഘടനയിലെല്ലാം നിരവധി രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണുള്ളത്, അവർക്കൊരു രാഷ്ട്രീയ ലൈൻ എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ സംഘടന പോയി, സംഘടന പുലർന്നു. അപ്പൊ ജനങ്ങൾ എന്താണ്? ജനങ്ങൾ രാഷ്ട്രീയമായി സ്വതന്ത്രരാണ്. അവർ ജാതി സംഘടനകളിൽ നിൽക്കുന്നില്ല രാഷ്ട്രീയമായി. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കും. അങ്ങനെ വരുമ്പോൾ പ്രാധാന്യം അതിന് വരും. ഇവിടെ ഈ ജാതി സംഘടനകളൊക്കെ രൂപപ്പെട്ടു വന്ന കാലം എന്ന് വെച്ചാൽ അന്ന് ഇവിടെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലമാണ്. ഇവിടെ നമ്മുടെ ഇവിടെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ വരുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ സംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ വളരെ ബാല്യാവസ്ഥയിലായിരുന്നു. കോൺഗ്രസ് ഇടതുപക്ഷമൊക്കെ ശക്തി പ്രാപിക്കുന്നതൊക്കെ പിന്നീടാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ എന്താണ് ജനങ്ങൾ ജാതീയ സംഘടനകൾ ഇങ്ങനെ നിൽക്കുന്നു, ജാതീയ സംഘടനകൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മത രാഷ്ട്രീയത്തെയും ഈ ജാതി രാഷ്ട്രീയത്തെയും അവർ ആശ്രയിക്കുന്നു. പക്ഷെ അതിന് ഞാൻ പറയുന്നത് ഇതല്ല രാഷ്ട്രീയം എന്നുള്ള രാഷ്ട്രീയ ബോധം ഉണ്ടായി ജനങ്ങളിൽ ഉണ്ടായി വരുന്നു. മതരാഷ്ട്രീയമോ രാഷ്ട്രീയ ജാതി രാഷ്ട്രീയമോ അല്ല രാഷ്ട്രീയമോ എന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടായി വരുമ്പോൾ ജനങ്ങളെന്തോരും ഈ മതരാഷ്ട്രീയവും ജാതി രാഷ്ട്രീയവും വിട്ടിട്ട് ശരിയായ രാഷ്ട്രീയത്തിലേക്ക് വരും, ശരിയായ രാഷ്ട്രീയത്തിലേക്ക് അവർ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എൻ ബ്ലോക്കായിട്ട് ഒരു ജാതി സംഘടനയ്ക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ പറ്റും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഘടന തകർച്ചയാണ്. അപ്പൊ എന്താണ്, ജനങ്ങൾ മാറുന്നുകൊണ്ടാണ് ഇത്, ഈ മാറ്റം വന്നു വന്നു ജനങ്ങൾ എന്ത് ചെയ്യും, ഈ ജാതി അല്ലെങ്കിൽ മതത്തെ വിട്ടിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് മാറും. അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധത്തിലേക്ക് വരുമ്പോൾ അപ്പൊ മതവും രാഷ്ട്രീയവും വിട്ടിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ അടിത്തറ എന്തായിരിക്കും? ആ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ മാനിഫെസ്റ്റോകളായിരിക്കും, വേറെ ഒന്നുമില്ല. ഇപ്പോൾ എന്താണ് മാർക്സിസം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാർക്സുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, യാതൊരു ബന്ധവും അതിനില്ല. അവരെന്താ ചെയ്യുന്നത്, അവരുടെ പറയുന്നത് ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർ കൂടിയാലോചിച്ച് ഒരു മാനിഫെസ്റ്റോ, ആ ഞങ്ങൾ ഇന്ന ഇന്നൊക്കെ ചെയ്യാൻ പോകുന്നു. ഇതാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ അഞ്ച് വർഷത്തേക്ക്. കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താണ്, അവരൊരു മാനിഫെസ്റ്റോ പുറത്തിറക്കും, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അഞ്ച് വർഷത്തേക്ക്. അപ്പോ വേറെ അതിനപ്പുറം രാഷ്ട്രീയത്തിന് വേറെ അടിസ്ഥാനമൊന്നുമില്ല. അപ്പൊ അതെല്ലാം അവരെന്ത് ചെയ്യും, ജനങ്ങൾക്ക് ജനക്ഷേമകരമായ കുറെ പരിപാടികൾ കൊണ്ടുവരും, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന്. അതുകൊണ്ട് അവിടെ ജാതി രാഷ്ട്രീയം വിജയിച്ചില്ല. അവിടെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കർണാടക. അവിടെ എന്ത് ചെയ്തു, കാരണം അവിടെ ഈ ഒരു ജാതി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ലിംഗായത്. ഈ ജാതി എന്ന് പറയുന്നത് എന്തായിരുന്നു, എൻ ബ്ലോക്കായി ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ ഇലക്ഷൻ എന്ത് പറ്റി, അവർ പലതായി, അവർ പലരെയും സപ്പോർട്ട് ചെയ്തു. അപ്പോ അതൊരു നിർണായക സ്വാധീനേ അല്ലാതായി തീർന്നു അവിടുത്തെ. അതുപോലെ തന്നെ ഒക്കലിംഗ എന്ന് പറയുന്നത്, അവര് മുമ്പൊക്കെ എന്താണ് പ്രത്യേക ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ആ പാർട്ടിക്ക് ഇപ്പൊ എന്ത് പറ്റി, ആ പാർട്ടിക്ക് വോട്ടില്ലാതെ പോയി. അപ്പോ ഇതാണ് അടയാളം. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ജനങ്ങളെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അപ്പോ താൽക്കാലികമായ പ്രശ്നങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. കർണാടകയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ മാറ്റം വന്നതിന് പ്രധാനമായ കാരണം ഒന്ന്, അവിടുത്തെ അഴിമതി ഭരണത്തിൽ ജനങ്ങൾ അഴിമതിക്കെതിരായി ചിന്തിച്ചു ഒന്ന്. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ മറ്റു മതപരമായ തീവ്ര നിലപാടുകൾ ജനങ്ങളെല്ലാം എന്ത് ചെയ്തു, അതിനെതിരായി തിരിഞ്ഞു, തീവ്ര നിലപാടുകൾക്കെതിരായി തിരിഞ്ഞു. അപ്പോ താൽക്കാലികമായ പ്രശ്നങ്ങളാണ്. അടിസ്ഥാനപരമായി ഇപ്പം ഏതെങ്കിലും പാർട്ടിക്ക് എന്തെങ്കിലും ആദർശമുണ്ട്, ആർക്കും ഒരു ആദർശമില്ല. ഇവര് ഈ അഞ്ച് വർഷം അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങളെ മുമ്പിൽ വയ്ക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം വരുമ്പോ പിന്നെ ജാതിയുടേതായ അവിടെ പ്രത്യേകിച്ചൊന്നും റോളില്ല ജാതിക്ക്. ജാതി സംഘടനകൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ജനങ്ങൾ നോക്കുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഗുണവശം എന്ന് പറയുന്നത് കൊണ്ട് രാഷ്ട്രീയ ബോധം മനുഷ്യന് ആവശ്യമാണ്. ഏത് പേര് വ്യക്തിത്വ ആനുകൂല്യമായിട്ട് എന്താ പ്രശ്നം? എന്താനുകൂല്യം? അത് ഇപ്പോ വളർത്തിക്കൊണ്ടുവരികയല്ല, കഴിവുള്ളവരും നേതാക്കന്മാരായി വളർന്നുവരും. കഴിവുള്ളവർ വളർന്നു വരും. അതിപ്പോഴേ ഇപ്പൊ ഒരു എസ് എൻ ഡി പിയുടെ നോമിനിയായി വരേണ്ട കാര്യമില്ല, മനസ്സിലാവും? അത് വേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യും? രാഷ്ട്രീയ പാർട്ടികളെ എന്ത് ചെയ്യും? ഓരോ സമുദായ പ്രാതിനിധ്യം അനുസരിച്ച് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇടതുപക്ഷം, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞു അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അനുസരിച്ച് അവരെല്ലാ സമുദായങ്ങളിലെയും വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും? മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കും. അപ്പോ അവരേതെങ്കിലും ജാതി സംഘടന അംഗമായിരിക്കണമെന്നില്ല, ജാതി സംഘടന അംഗമായിരിക്കുന്നവർ അവരെ എടുക്കത്തുമില്ല. അപ്പൊ അത് മാറി വരികയാണെന്നാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അതൊക്കെ മാറി വരികയാണ്, കാലം കഴിയുന്നവർ മാറി വരികയാണ്. രാഷ്ട്രീയത്തിന് പ്രാധാന്യം വരുമ്പോഴേ ഇതിന് പരിഹാരം. കാരണം ഇതെല്ലാം ഉണ്ടായത് ഈ എല്ലാ ജാതി സംഘടനകളും ഒരു ജാതി സംഘടന എല്ലാം ഉണ്ടായത് മനുഷ്യന് രാഷ്ട്രീയമായ യാതൊരു ബോധമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ആവശ്യമായിരുന്നു. ആ സംഘടനകളെല്ലാം ഉണ്ടായത് തന്നെ സമുദായ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അതൊരു സമുദായ പരിഷ്കരണത്തിനല്ല, അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളുടെ ക്ഷേമമാണ്. അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? മുഴുവൻ ജനങ്ങളെയും കണ്ടുകൊണ്ടേ ചെയ്യാൻ പറ്റും. പക്ഷേ സമുദായ സംഘടന അങ്ങനെയല്ല, അവരെപ്പോഴും നിൽക്കുന്നതിന് വേണ്ടി ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയ ബോധം ജനങ്ങൾ വരുന്നതനുസരിച്ച് മാത്രമേ ഇത് മാറത്തുള്ളൂ. ഏത് ഈ ജാതീയമായ, പക്ഷേ ഇപ്പോ നിലവിൽ ജാതീയമായ സ്വാധീനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിപ്പോ വടക്കേന്ത്യയിലൊക്കെ ഉണ്ട്, വടക്കേന്ത്യയിലൊക്കെ ഒരു ജാതീയമായ മുന്നേറ്റം വന്നു, ബി എസ് പി എസ് പി എന്നൊക്കെ പറയും. പക്ഷേ രാഷ്ട്രീയമായൊരു മുന്നേറ്റം വന്ന് വേറെല്ലാം പോയി. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യും? ഇവരിടയിൽ നിന്നുള്ള ആൾക്കാരെ ഉൾക്കൊള്ളും. അപ്പൊ പിന്നെ ഇവർക്ക് ജാതീയമായി വില പേശാൻ പറ്റത്തില്ല, അവർ പോകും. ഇപ്പൊ യു പിയിലൊക്കെ അതാണ് നടക്കുന്നത്. യു പിയിൽ എന്താ ചെയ്തത്? അവിടെ എസ് പി ബി എസ് പി ഇവർ ശരിക്കും ജാതീയമായി തന്നെ വന്നു, പക്ഷേ മറ്റു പാർട്ടിക്കാർ വന്നിട്ട് എന്ത് ചെയ്തു? ഇവരിടയ്ക്കുള്ള ആൾക്കാർ അങ്ങോട്ട് പിടിച്ചു പിടിച്ചു കേട്ട്, അപ്പൊ ഇവരെ വോട്ട് അങ്ങോട്ട് പോയി. അപ്പോ അതൊരു രാഷ്ട്രീയം ഇതേ തരം. അപ്പോ അവിടെ എന്ത് ചെയ്തു? ജാതീയമായ വിഭജനങ്ങളെ രാഷ്ട്രീയം കൊണ്ട് നേരിടുന്നു. പിന്നെ അതിൽ എന്താണ് ദോഷമുണ്ട് അതിനകത്ത്? ദോഷം വന്നെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വിഭജനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാതെ, അതൊരു ദോഷമാണ്. പിന്നെ ശരിക്കും അവരുടെ കൂടെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം ആണ് വരേണ്ടത്. അപ്പോ അങ്ങനെ വന്നിട്ടില്ല, ഭാവിയിൽ അതും വരും, വന്നേ പറ്റും. അപ്പൊ അതാണ് എന്റെ പരിഹാരം എന്ന് വെച്ചാൽ കാലം മാറുന്നതനുസരിച്ച് എന്താണ് ഇത്, ഇതിനൊക്കെ മാറ്റം വരും. ഒരു ജാതീയമായ വിലപേശലം എന്ന് പറയുന്ന അസാധ്യമായി തീരും. ഇന്നതുണ്ട്, ഇന്നുണ്ടെങ്കിലും നാളെ അത് അസാധ്യമായി തീരും. അപ്പൊ പിന്നെ ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ ആരാ ഇതുകൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ആരും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഈ ഇന്നിപ്പോ ഇന്ന് ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ രാഷ്ട്രീയമായൊരു മുന്നേറ്റമില്ലാതെ ഒന്നും വിജയിക്കുന്നില്ല, ഒരു നീക്കങ്ങളും വിജയിക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയമായൊരു മുന്നേറ്റം വരണം, എന്നാലേ വിജയിക്കുന്നു. അല്ലാതെയുള്ള നീക്കങ്ങളൊന്നും വിജയിക്കുന്നില്ല. അടുത്ത കാലത്ത് വരുന്ന പല സംഭവങ്ങളും അത് വളരെ വ്യക്തമാണ്. അപ്പോ ഗുരു ഇവിടെ പറയുന്നത് എന്താണ്? കേവലം ഒരു ബോധവൽക്കരണം. ഇത് ഇതിലൂടെ ജനങ്ങളെല്ലാം ബോധവൽക്കരണം വന്ന് മാറ്റം വരിക എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ലോകത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ബോധവൽക്കരണത്തിലൂടെ മാറ്റം വരും, അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ആ ബോധവൽക്കരണം എന്ന് പറയുന്നത് മാറ്റത്തിന് സഹായിക്കും. കാരണം ബോധവൽക്കരണത്തിന് അപ്പുറം എന്താണ് പ്രായോഗിക പരിപാടികൾ വേണം. ആ പ്രായോഗിക പരിപാടി ജാതി നിർമ്മാർജ്ജനത്തിനുള്ള പ്രായോഗിക പരിപാടി എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധത്തിലൂടെ ഇന്നത്തെ സമൂഹത്തിൽ സാധ്യമാണ്. അങ്ങനെ പറ്റും. അത് രാഷ്ട്രീയമായ മാറ്റങ്ങളുണ്ടാവണം, അങ്ങനെ സാധിക്കും. അവസാനം എത്തിച്ചേരുന്നത് ഗുരു പറഞ്ഞ രീതിയിലാണ്. എന്താണ് മനുഷ്യന് ഒരു ജാതി എന്നുള്ള തലത്തിൽ തന്നെ എത്തിച്ചേരും. അപ്പൊ അതിന്റെ അടിസ്ഥാനമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇത് ഗുരു ജീവിച്ചിരുന്ന കാലത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളല്ല ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ മാറി. പേരു ഒരു തൊഴിലേ മൂന്നും പോരുമായത് കേൾക്കുക, ആര് നീയെന്ന് കേൾക്കണ്ട, നേരമേ തന്നെ ചെയ്യുക. അപ്പൊ ശരീരം വെളിപ്പെടുത്തുന്നുണ്ട്, അതാണ് ജാതി. അതിനപ്പുറം ജാതിയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. മനുഷ്യൻ നാളെ അങ്ങനെ ഒരവസ്ഥയിൽ തന്നെ എത്തിച്ചേരും. ബാക്കി ഇതിന് എന്തുകൊണ്ട്? ഇതൊക്കെ അപ്രസക്തമാകുന്നതുകൊണ്ടാണ്. ജാതിയെ തികച്ചും അപ്രസക്തമായി തീരും, മനുഷ്യൻ അങ്ങനെ അവിടെ എത്തിച്ചേരും. ഇതിനെന്തെങ്കിലും പ്രസക്തി, രാഷ്ട്രീയമായി പോലും ഇതിന് പ്രസക്തി ഇല്ലാതെ വരും. രാഷ്ട്രീയമായ പ്രസക്തി എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലാത്തതുകൊണ്ടാണ് ജാതിക്ക് പ്രസക്തി വരുന്നത്. ശരിയായ രാഷ്ട്രീയ പ്രബുദ്ധത വരുമ്പോൾ എന്ത് വരുന്നു? പിന്നെ ജാതി ഉണ്ട്, ജാതി സംഘടനകൾക്കൊന്നും യാതൊരു സമൂഹത്തിലൊരു വിലയില്ല. അവന്റെ നേതാവായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതെ അത് നിലനിൽക്കത്തില്ല. അത് വരാൻ പോകുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്ന ചിന്തിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം രാഷ്ട്രീയമായ മാറ്റമാണ് വേണ്ടത്. അപ്പൊ അതിന് പകരം വേറെ ഒന്നില്ല. അതാണ് സമൂഹത്തിൽ ഓരോ മാറ്റങ്ങൾക്കും പ്രേരകങ്ങളായി ഓരോ കാര്യങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഗുരുവിന്റെ കാലഘട്ടത്തിൽ സമൂഹത്തെ മാറ്റത്തിന് കാരണമായി തീർന്ന ഈ സമുദായ ശക്തിയായിരുന്നു. അതാണ് ഗുരു പറഞ്ഞ സംഘടന കൊണ്ട് ശക്തരാണ്. ആ സമുദായ ശക്തിയാണ് അന്ന് മാറ്റത്തിന് കാരണമായത്. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമുദായികമായ അവശതകൾ പരിഹരിക്കുകയും സാമുദായികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അത് സഹായിച്ചു. പക്ഷെ ഇനി മുമ്പോട്ട് ചെല്ലുമ്പോൾ മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരുടെ രാഷ്ട്രീയ ബോധമായി. ഗുരു ജീവിച്ചിരുന്നത് രാജാധിപത്യത്തിന് കീഴിലാണ്. അത് ഇവിടുത്തെ രാജാവായാലും ബ്രിട്ടീഷ് രാജാവായാലും രാജാധിപത്യത്തിന് കീഴിലാണ്. ജനങ്ങൾക്ക് ജനാധിപത്യം ഉള്ളതുമില്ല, ജനാധിപത്യ രാഷ്ട്രീയമില്ല. അന്നത്തെ ഒരു ചുറ്റുപാടൻ ആണ് ഈ കാര്യങ്ങളെല്ലാം സംഘടന കൊണ്ട് ശക്തരാകുക എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ സാഹചര്യത്തിൽ അത് ശരിയായിരുന്നു. ഇന്ന് സാഹചര്യം മാറി, ഇന്ന് അത് പൂർണ്ണമായും അതേ പോയി, ആ സംഗതികളെ പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, അതുകൊണ്ടാണ് ആ രീതിയിലേ പറ്റുള്ളൂ. അതല്ല വേറെ വഴിയൊന്നുമില്ല. ഇന്ന് സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ബോധം കൊണ്ടല്ലാതെ പറ്റില്ല. കാരണം മാറ്റം വരുത്തണമെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർക്കേ പറ്റൂ, അല്ലാതെ ആർക്കും പറ്റത്തില്ല. ഇന്നത്തെ ഈ ഭരണ നിർവഹണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ. അധികാരം അതിൻ്റെ ഭാഗമായി വരുന്ന മറ്റു കാര്യങ്ങൾ അല്ല. എല്ലാവരും ആത്മസഹോദരരല്ലേ എന്ന് പറയുന്ന ഒരാശയം ഏറ്റവും നല്ല ആശയമാണ്. ആത്മസഹോദരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആശയം ഏറ്റവും ശ്രേഷ്ഠമായ ആശയമാണ്. പക്ഷെ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് ഒരാശയത്തെ നമുക്ക് നേരിട്ട് പ്രയോഗിക്കാൻ പറ്റില്ല. അവിടെ പ്രായോഗികമായ പരിപാടികൾ എന്തെങ്കിലും വേണം, എന്നാലേ പറ്റും. പ്രായോഗികമായി എങ്ങനെ വരുത്താൻ പറ്റും? അതിൽ ഇന്ന് പ്രധാനമായി നിൽക്കുന്നത് എന്താണോ, ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനം ഇന്നത്തെ, നാളെ എങ്ങനെ ആയിരിക്കണമെന്നില്ല, ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുണ്ടേ മാറ്റം വരുത്താം. അപ്പൊ അതിൻ്റെ അടിസ്ഥാനമായി ഇത്തരം ആശയങ്ങൾ എന്നും തന്നെ, മനുഷ്യനൊരു ജാതിയാണ്, എല്ലാവരും ആത്മസഹോദരരാണ്, ഇങ്ങനെയുള്ള ആശയം. കാരണം അതെല്ലാവർക്കും സ്വീകാര്യമായ ആശയമാണ്, അതിനോട് ആർക്കും വിയോജിപ്പില്ല. ഈ ജാതി മതം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരിക്കലും അതിനൊന്നും മനുഷ്യരെ ഒരുമിപ്പിക്കാൻ കഴിയില്ല. ഇതെല്ലാം എപ്പോഴും മനുഷ്യനെ എന്താണ് അകറ്റുന്നതാണ്. ഇപ്പോൾ ഹിന്ദുത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് യോജിക്കാൻ പറ്റും, വേറെ ആർക്കും യോജിക്കാൻ പറ്റില്ല. ഇസ്ലാമിസം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റില്ല. ക്രിസ്തീയത പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് യോജിക്കാൻ പറ്റും. ഇതൊന്നും മനുഷ്യരെ യോജിപ്പിക്കുന്ന കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ജാതി പറഞ്ഞു, ഒരിക്കലും മനുഷ്യരെ യോജിപ്പിക്കാൻ പറ്റില്ല. മനുഷ്യരെ യോജിപ്പിക്കണമെങ്കിൽ പിന്നെ ഇന്നത്തെ കാലത്ത് എന്താ പ്രായോഗികമായിട്ടുള്ളത്? ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്, മനുഷ്യന് യോജിക്കുന്നത് കുറേയെങ്കിലും പൂർണ്ണമായിട്ടല്ല, ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരിൽ നിന്ന് യോജിക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. എവിടെ? അതിനതീതമായ രാഷ്ട്രീയത്തിൽ അവിടെ യോജിക്കുന്നു, വേറെ അടുത്ത് യോജിക്കുന്നു. മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയം കൊണ്ടുവന്ന അവിടെ ജനങ്ങൾ അകന്നു പോവുകയാണ്. മതത്തിൽപ്പെട്ടവർ യോജിക്കുക, അത് ഭൂരിപക്ഷത്തിൻ്റെയോ ന്യൂനപക്ഷത്തിൻ്റെയോ ഒരു യോജിപ്പായിരിക്കും. അപ്പോൾ മതത്തിനും അതീതത്തിനുമായിട്ടുള്ളൊരു രാഷ്ട്രീയം തന്നെ പറഞ്ഞു. അങ്ങനെ വന്നാലേ ജനങ്ങളെല്ലാം യോജിപ്പിക്കാൻ പറ്റും. അതായത് മതത്തിനും ജാതിക്കും പ്രാധാന്യം വരും. പിന്നെ അതിങ്ങനെ ഇന്നത്തെ ചുറ്റുപാടുകളിൽ കുറേ അതിലേക്ക് പരിഗണിക്കേണ്ടി വരും, പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അത് ശരിയാണ് എന്നുവെച്ചാൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷെ ആശയം എന്ന് പറയുന്നതിന് ഉപരിയായ ഒരാശയമായിരിക്കും. അതുകൊണ്ട് ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള രാഷ്ട്രീയങ്ങളെല്ലാം തകർന്നു പോകും. ഇതിനൊന്നും അധികം ആയുസില്ല, മുമ്പോട്ട് പോകത്തില്ല. അപ്പൊ അതിനുപരിയായി ജനങ്ങളെ അടുപ്പിക്കുന്ന രാഷ്ട്രീയം, അതെ, അതാണ് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയം. അപ്പൊ ഈ മതരാഷ്ട്രീയക്കാരും ജാതി രാഷ്ട്രീയക്കാരും എല്ലാം പാളയത്തിൽ അവരുടെ എന്താണ് മാളങ്ങളിലേക്ക് കയറേണ്ടി വരും. ജനങ്ങൾ അതിനാൽ തള്ളിക്കളയും. അങ്ങനെ വരുന്നിടത്താണ് ഇതിലൊക്കെ മാറ്റം വരുന്നത്. അപ്പൊ അതിന് അടിസ്ഥാനമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കിയാണ്. എന്താ മനുഷ്യനൊരു ജാതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാം ജാതി ഉപേക്ഷിക്കുന്നു, അങ്ങനെയില്ല. അങ്ങനെയും സംഭവിക്കുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നിങ്ങളൊരു ജാതി സംഘടനയിലോ, അത് കേവലം ജാതി സംഘടനയായാലും ശരി ജാതി രാഷ്ട്രീയത്തിലോ ആയാലും ശരി, അതിൽ ചേർന്ന് പ്രവർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് മാറി നിങ്ങൾ ജാതിയുടെ ആളാകുകയാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ ആളാകുകയാണ്. അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആൾക്കൊരു സംഘടനയുണ്ട്, അതിൽ ചേർന്നാൽ എല്ലാവരും ഈഴവരാണ്. ഇവർ പറഞ്ഞാണ് ജാതി സംഘടന ചെയ്യുന്ന ജാതിയാകും, എല്ലാ രക്ഷയും. അപ്പൊ അതിൻ്റെ ഒരിക്കലും മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതില്ല, നമുക്ക് ജാതി ഇല്ലാത്ത സംഘടന ഉണ്ടാക്കണമെന്ന് ഗുരു അന്ന് ആഗ്രഹിച്ചു, ജാതി ഇല്ലാത്ത സംഘടന. പക്ഷെ അത് നിലവിലില്ലായിരുന്നു. പക്ഷെ ജാതി ഇല്ലാത്ത ഒരു സംഘടന എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ ഒന്നേ ഉള്ളൂ. എന്ത്? രാഷ്ട്രീയ സംഘടനയുണ്ട്. രാഷ്ട്രീയ സംഘടനയ്ക്ക് മാത്രമേ ജാതി ഇല്ലാത്ത ഒരു സംഘടന ഉണ്ടാകും, അതിനാണ് രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത്. എല്ലാവരും അതിൽ ചേരും. അവർ പറഞ്ഞ് എല്ലാവരും ചേരണം, ഒരു സംഘടന ഉണ്ടാകും. പക്ഷേ ഇന്ന് അന്ന് ഒരു രാഷ്ട്രീയ ബോധ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു രാഷ്ട്രീയ ആശയം പറഞ്ഞ് ചേരാൻ പറ്റില്ല. അത് ശരിക്കും അത് വരുന്നത് മഹാത്മാഗാന്ധി തന്നെ കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അങ്ങനെ എല്ലാവരെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുവന്നു. പിന്നെയാണ് മറ്റുള്ളവരെല്ലാം അങ്ങനെ ഒരു ജാതിയും മതവും വിട്ടിട്ട് രാഷ്ട്രീയത്തിൻ്റെ ജീവൻ. ഇല്ല, എസ് എൻ ഡി പി തുടക്കത്തിൽ ഈഴവരുടെ എന്താണ് ലൗകികവും വൈദികവുമായ അഭ്യുദയത്തിന് വേണ്ടിയെന്നും ബയലേരത്തിന് വേണ്ടിയിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും ആരും ചേർന്നിട്ട് ആദ്യകാലത്തൊന്നും അങ്ങനെ ആരും ചേർന്നിട്ട് അങ്ങനെയൊന്നുമില്ല. വെറുതെ പറയാം, കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് ജാതിയൊന്നുമില്ല. പക്ഷേ പ്രായോഗികമായി അന്നത് വിജയിക്കണമെങ്കിൽ, ജാതിബോധമുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ജാതിക്കേ പറ്റും പ്രവർത്തിക്കാൻ. ഇല്ല, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉണ്ടായ സംഘടനയല്ലേ മുസ്ലിം ലീഗ്? ഇതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഉണ്ടായില്ലേ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടന. അത് മതസംഘടന തന്നെയാണ്, അതൊരു സംശയമില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. മറ്റ് ഈ ജാതി സംഘടനകളെ പോലെ തന്നെ അതൊരു മതസംഘടനയാണ്. ജനസംഘം ഉണ്ടാക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടന. ആ കാലമൊക്കെ കടന്ന് മനുഷ്യൻ വരികയാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ അതിൽ നിന്നൊക്കെ മാറി. ഇപ്പൊ തന്നെ എത്രയോ മുസ്ലിങ്ങൾ അത് വിട്ടിട്ട് രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കും, മറ്റ് രാഷ്ട്രീയ കക്ഷികൾ. മുസ്ലിം എന്നൊരു ഐഡന്റിറ്റി ഉള്ളപ്പോൾ തന്നെ മുസ്ലിമിന് വേണ്ടി മാത്രം അല്ലാതെയുള്ള സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ അവർക്ക് പിന്നെ അവരുടെ പ്രാധാന്യം എന്താണ്? ആ രാഷ്ട്രീയമായ അജണ്ടയാണ്, മത അജണ്ടയല്ല. അങ്ങനെ മാറണം, അങ്ങനെ ജനങ്ങളിൽ മാറ്റം വരണം. അപ്പൊ അവർക്ക് എല്ലാവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി നിൽക്കാൻ പറ്റും, രാഷ്ട്രീയത്തിലേക്ക് വരും. അല്ല, എസ് എൻ ഡി പിക്കൊന്നും, എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയതും 100% ഈ സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഉണ്ടാക്കിയാണ്. അജണ്ട എന്ന് പറയുന്നത് സമുദായ പരിഷ്കരണം, അതാവശ്യമായിരുന്നു. അതിനപ്പുറം ഒന്നും വേറൊന്നും ഇല്ല. എൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങളും അന്നത്തെ ആലോചനകളും എല്ലാം നോക്കിയായിരുന്നു. കാരണം അന്നൊരു സമുദായ പരിഷ്കരണം ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് NSS. ഇതെല്ലാം അതാത് സമുദായങ്ങളുടെ പരിഷ്കരണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ വിശാലമായി എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കാനും കഴിയത്തില്ല. അന്ന് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉണ്ടാക്കിയ സംഘടന തന്നെയാണ്. അല്ല, അത് പിന്നെ ഇപ്പൊ ഒരു സമുദായ സംഘടനയുടെ അന്നൊരു സമുദായ സംഘടന ഉണ്ടാക്കി ആ സംഘടനയുടെ സമുദായ സംഘടനയുടെ നേതാവായി ഗുരുവിനെ അവരോധിച്ചു. ഒരു സമുദായ സംഘടനയുടെ നേതാവായി ഗുരുവിനെ അവരോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റ് സമുദായങ്ങൾ ഗുരുവിനെ അംഗീകരിക്കില്ല. അത് തന്നെ സംഭവിച്ചു. സാമുദായികമായി അംഗീകരിക്കില്ല, വ്യക്തികൾ അംഗീകരിക്കും. സാമുദായികമായി അംഗീകരിക്കില്ല, വ്യക്തികൾ അംഗീകരിക്കും എന്നുള്ളതേ ഉള്ളൂ. അത് വ്യക്തികൾ അംഗീകരിക്കുന്നതും എങ്ങനെയാണ്? ഒരു വലിയൊരു സമുദായത്തിൻ്റെ നേതാവായി ഗുരുവിനെ വയ്ക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്ക് ഈ സമുദായവുമായിട്ടൊരു സൗഹാർദ്ദം അല്ലെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിൻ്റെ പേരിൽ അവർ ഗുരുവിനെ അംഗീകരിക്കുകയാണ്. അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ഒരു പ്രബല സമുദമാണ് ആ സമുദായത്തിൻ്റെ നേതാവിനെ അംഗീകരിക്കുക എന്നുള്ള ഒരു നയമാണ്. അങ്ങനെ അംഗീകരിക്കുന്നു. മറിച്ചാണെങ്കിൽ എന്ത് വേണം? അവർ ചെയ്യേണ്ടത് എല്ലാം ഞങ്ങളുടെ സമുദായത്തിൻ്റെ നേതാവായി ഗുരുവിനെ സ്വീകരിക്കുന്നു. അതാരെങ്കിലും സ്വീകരിക്കുന്നു. എല്ലാവരും അവരവരുടെ സമുദായത്തിന് വേറെ വേറെ സ്വന്തം സമുദായത്തിലെ നേതാക്കന്മാരെ തിരക്കുകയാണ്. എല്ലാവരും അതാത് സമുദായത്തിന് നിങ്ങളുടെ സമുദായത്തിൽ നിന്നൊരു നേതാവിനെ കിട്ടുമോ? അതാ നോക്കും. അപ്പോ ഗുരു ഈ എന്താണ് സാമുദായികമായി ഗുരുവിൻ്റെ ആദർശം എത്ര മഹത്തായാലും ശരി, ഒരു സാമുദായിക സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഗുരു സമുദായത്തിൻ്റെ മാത്രം ഗുരുവായിരിക്കുമോ? ഇന്നുവരെയുള്ള ചരിത്രം അത് തന്നെ കാണിക്കുന്നു. അങ്ങനെയായിരിക്കും. അതുകൊണ്ടെന്താണ്, സാമുദായികമായി മറ്റുള്ളവർ ഗുരുവിനെ അംഗീകരിക്കുന്നത്, വ്യക്തിപരമായി അംഗീകരിക്കും. പിന്നെ എന്താണ് അംഗീകാരം വരുന്നത്? രാഷ്ട്രീയമായ പിന്നെ വരുന്നത്. ഒരു വലിയ സമുദായത്തിൻ്റെ നേതാവിന് അംഗീകരിക്കും. ഇപ്പൊ ആൾക്കാർ പറയുമല്ലോ, രാഷ്ട്രീയക്കാരെല്ലാം പറയും, കേരളത്തിൽ പറയുമ്പോഴത്തേക്ക് പറയും നാരായണഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി എന്നൊക്കെ ഇങ്ങനെ പേരുകളെടുത്ത് പറയുന്നത് ഒരു രാഷ്ട്രീയ അടവ് നയമായിട്ടാണ്, അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു നീക്കുപോക്കായിട്ടാണ് പറയുന്നത്. അതിനപ്പുറം എന്താണ്, ഒരു ആത്മാർത്ഥമായ പറച്ചിലാണ്. അപ്പൊ അവരും എല്ലാവരും ഗുരുവിനെ ഒരു സമുദായ ആചാര്യനായിട്ടേ കാണുന്നത്. പിന്നെ ഒരു വലിയ ബ്ലോഗ് വരച്ച് വെച്ച് അത് ഗുരുവിൻ്റെ പടം വരച്ച് ചേർത്തെന്ന് വിചാരിച്ചു ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ള പ്രശ്നമല്ല, അതിലൊന്നും നടക്കുന്ന പ്രശ്നമാണ്. സാമുദായികമായി വേർതിരിവ് ഈ സമൂഹത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സമുദായ സംഘടന ഗുരുവിനെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെ നിൽക്കും. അതിന് മാറ്റം വരത്തില്ല. എത്രയൊക്കെ പ്രസംഗം നടത്തിയാലും അതിനൊന്നും വലിയ മാറ്റം വരാൻ പോകുന്നു. ആൾക്കാർ ആശയം നല്ലതാണെന്ന് പറയും, അതുകൊണ്ടായിട്ടാണ്. ഇപ്പൊ ക്രിസ്തുവിൻ്റെ ആശയം നല്ലതാണെന്ന് പറയും, നബിയുടെ ആശയം നല്ലതാണെന്ന് പറയാം എന്ന് വിചാരിച്ചു. അത് മതത്തിൻ്റെ ആളായിട്ട് നിൽക്കത്തുള്ളൂ, മനുഷ്യരുടെ ആളായിട്ട് നിൽക്കത്തില്ല. എന്ന് വെച്ചാൽ നബി എങ്ങനെയാണോ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നത് അതുപോലെ അവർക്ക് ഒരിക്കലും ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ക്രിസ്തുവിനെ എങ്ങനെയാണോ ക്രിസ്ത്യാനിയെ ഉൾക്കൊള്ളുന്നത് അതുപോലെ അവർക്ക് നബിയും ഉൾക്കൊള്ളാൻ പറ്റില്ല. ആ ഒരു വ്യത്യാസം എപ്പോഴും നിൽക്കും. അതുകൊണ്ട് അത് ഈ സാമുദായിക വിഭജനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യർ ഈ സമുദായ സംഘടനകളിൽ നിന്ന് സ്വതന്ത്രരായി കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന കാലത്ത് മാത്രം ഗുരുവിനെ ഒരു സമുദായത്തിൻ്റെ അല്ലാതെ കാണും. അങ്ങനെ ഒരു കാലം വരും. ഇവരെല്ലാം സമുദായത്തിൻ്റെതല്ലാതായിട്ട് കാണും. അതുവരെ സമുദായത്തിൻ്റെ ആളായിട്ടേ കാണത്തുള്ളൂ. അത് നമ്മളെന്തൊക്കെ പ്രചാരണം നടത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, അതൊക്കെ ഒരു ഭംഗിവാക്കുന്നുള്ള രീതിയിലേ വരും. പ്രായോഗികമായി അതൊന്നും നടക്കത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ശിവഗിരിയിൽ വരുന്ന ഭക്തന്മാർ. ഇവിടെ ബാക്കിയെല്ലാം പോട്ടെ, ഇവിടെ ഭക്തനായിട്ട് എത്ര മുസ്ലിങ്ങൾ വരുന്നുണ്ട്, എത്ര ക്രിസ്ത്യാനി വരുന്നുണ്ട്. ചിലപ്പോ ഈ സ്ഥലം കാണാനായിട്ട് ചിലപ്പോ ആരെങ്കിലും വന്നെന്നിരിക്കും. ഗുരുവിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ട് വരുന്നില്ല? ഗുരുവിന്റെ ആശയത്തിന്റെ കുഴപ്പമാണോ? അല്ലല്ലോ, ഗുരു എല്ലാവരും ഉൾക്കൊണ്ട ആളല്ല. അതിന് പ്രധാനമായ കാരണം ഇതാണ്, ഗുരുവിനും ഒരു സമുദായം ആരാധിക്കുന്നു, അതുകൊണ്ട് സമുദായത്തിന്റെ ഗുരുവാണ്, ഞങ്ങളുടെ ഗുരുവല്ല എന്നുള്ള ബോധം എല്ലാ സമുദായക്കാരുടെയും എല്ലാ മതക്കാരുടെയും ഉള്ളിലുണ്ട്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് മറ്റാരും വരാത്തത്. അപ്പൊ അത് അതിന് മാറ്റം വരിക എന്ന് പറയുന്നത് കാലം കൊണ്ട് വരേണ്ട മാറ്റമാണ്. കാശ് കൊടുത്തവർ മുസ്ലിമിനെ വിളിച്ചുകൂടെ ഒരു പ്രഭാഷണം നടത്തിച്ചാൽ അയാള് പൊക്കി പറഞ്ഞിട്ട് പോകുന്നുള്ളല്ല, അതൊന്നും സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്തത്തി. സമൂഹം അതുകൊണ്ടൊന്നും വിചാരിക്കുമോ മുസ്ലിങ്ങളെല്ലാം ഗുരുവിനെ അംഗീകരിച്ച്? അങ്ങനെ സംഭവിക്കുന്നു. അവർക്ക് അവരുടേതായ ദൈവം വേറെയുണ്ട്, പ്രവാചകനുണ്ട്. ആ രീതിയിലെ അവർ നിൽക്കും. വേറെ ഒന്നും പ്രായോഗികമായ മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അത് പിന്നെ എന്താണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ആരുടെയും ദോഷമൊന്നുമല്ല. നമ്മുടെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നു. നമ്മുടെ സമൂഹം ആ ജാതീയമായി വേർതിരിഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ഒരു എത്രയൊക്കെ വലിയ മഹത്തായ ആശയം പറഞ്ഞാലും ശരി, അതിൻ്റെ പേരിലൊന്നും ആരും ഉൾക്കൊള്ളത്തില്ല. അതിൽ അങ്ങനെ വലിയൊരു പ്രതീക്ഷ ഇപ്പൊ വയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ ഇവർ പറഞ്ഞ ഈ ആശയം സമൂഹം അവിടേക്കാണ് പോകുന്നത്. ഇന്നലെ നാളെ എന്ത് ചെയ്യും? മനുഷ്യ അവിടെ എത്തിച്ചേരും. അങ്ങനെ ശരീരം വെളിപ്പെടുത്തുന്നതാണ് മനുഷ്യന്റെ ജാതി. ആ ഒരു ആശയത്തിലേക്ക് മനുഷ്യ എത്തിച്ചേരും, അതിന് സംശയമൊന്നുമില്ല. കാരണം മനുഷ്യ സമൂഹം പരിണമിക്കുകയാണ്, വളരെയാണ്. അതുകൊണ്ട്